तो हैप्पी हैप्पी हैप्पी क्रिसमस। हा हा मेरी सुतन केशु परन अन्नोरु नाय, मेरी सुतन केशु परन अन्नोरु नाय। बेदलें पुरी मन्यलिंग रावि मंगलमरुलांतिरन्नु, बेदलें पुरी मन्यलिंग रावि मंगलमरुलांतिरन्नु। मेरी मेरी मेरी क्रिसमस, हो हो हो हैप्पी हैप्पी हैप्पी क्रिसमस। मेरी मेरी मेरी क्रिसमस, हो हो हो हैप्पी हैप्पी हैप्पी क्रिसमस। ഹൃദയങ്ങൾ ഒന്നാക്കി ആനന്ദം പങ്കിടുവിൻ, വാനിടവും ഭൂവനവും മനസ്സൊരിഞ്ഞാനന്ദിപ്പിൻ. ഹൃദയങ്ങൾ ഒന്നാക്കി ആനന്ദം പങ്കിടുവിൻ, വാനിടവും ഭൂവനവും മനസ്സൊരിഞ്ഞാനന്ദിപ്പിൻ. തലമുറകൾ തിരുസുധനിൽ സ്നേഹം പകർന്നിടുവിൻ, ആരെല്ലാം തവ കൃപയെ ദിനം ദിനം പോഷിക്കുമേ. മേരി സുതൻ കേശുപരൻ അന്നൊരുനാൾ, മേരി സുതൻ കേശുപരൻ അന്നൊരുനാൾ. ബദലേൻ പുരിയിൽ മഞ്ഞണിഞ്ഞ രാവി മംഗളമരുളാൻ തിരന്നു, ബദലേൻ പുരിയിൽ മഞ്ഞണിഞ്ഞ രാവി മംഗളമരുളാൻ തിരന്നു. മെരി മെരി മെരി ക്രിസ്മസ്, ഹോ ഹോ ഹോ ഹാപ്പി ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. മെരി മെരി മെരി ക്രിസ്മസ്, ഹോ ഹോ ഹോ ഹാപ്പി ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ദുഃഖങ്ങൾ പരിചോടകം നീടുമേ, എളിയവരിൽ എളിയവനായി രക്ഷകനും ജാതനായി. ഈ നാളിൽ ദുഃഖങ്ങൾ പരിചോടകം നീടുമേ, എളിയവരിൽ എളിയവനായി രക്ഷകനും ജാതനായി. വേദങ്ങൾ പകയും മറന്നിടുവിൻ, അവൻ കൃപയാമെല്ലാം ഒന്നായി വാണിടുനീ. മേരി സുതൻ കേശുപരൻ അന്നൊരുനാൾ, മേരി സുതൻ കേശുപരൻ അന്നൊരുനാൾ. ബദലേൻ പുരിയിൽ മഞ്ഞണിഞ്ഞ രാവി മംഗളമരുളാൻ തിരന്നു, ബദലേം പുരി മഞ്ഞണിഞ്ഞരാവി മംഗളമരുളാൻ പിറന്നു. മെരി മെരി മെരി ക്രിസ്മസ്, ഹോ ഹോ ഹോ ഹാപ്പി ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. മെരി മെരി മെരി ക്രിസ്മസ്, ഹോ ഹോ ഹോ ഹാപ്പി ഹാപ്പി ഹാപ്പി ക്രിസ്മസ്.